ഉന്നയകളെന്ന് വിഷയം പ്രതികൃത്തിയിടും ആവരണം നാം തിരനീക്കിടുന്നു. പിന്നീട് കാണും അല്പം പ്രതിന് പോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല. കണന്നു വണ്ണിക തുറക്കിൽ അടക്കിൽ അന്ധൻ താൻ ഉടൽമേവും അറിയങ്ങ് വരാകയാണ്. ജ്ഞാനം പുറത്ത് തനിയെ വരികില്ല. കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കാന്തി പോലെ. വിഷയം പ്രതിവൃത്തി ഓരോ വിഷയത്തെയും വ്യാപിക്കുന്ന അന്ധകരണവൃത്തി മുന്നേ കടന്ന് ആദ്യം വിഷയത്തിലേക്ക് കടന്ന് വിഷയത്തിൽ വ്യാപിച്ച് മുന്നിൽ നിന്നിടും ആവരണമാം തിരനീക്കിടും. മുന്നിൽ നിന്നിടും വിഷയത്തെ അറിയുന്നതിന് തടസ്സമായി മുന്നിൽ നിൽക്കുന്നു ആവരണമാം തിര. വിഷയത്തെ ആവരണം ചെയ്തിരിക്കുന്ന തിര മറ അതിനെ നീക്കിടുന്നു, വൃത്തി നീക്കിടുന്നു. വൃത്തി മറയെ നീക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നശിപ്പിക്കുന്നു. പിന്നീട് അറിവ് കാണും. അറിവും കാണും എന്ന് വെച്ചാൽ അറിവ് കാണും. ആവരണത്തെ നശിപ്പിച്ച അറിവ് വിഷയത്തെ കാണുന്നു എന്ന് വെച്ചാൽ അറിയുന്നു. കണ്ണിനെ തന്നെ എടുക്കുകയാണെങ്കിൽ കാണുന്നു എന്ന് തന്നെ പറയാം. പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് താനേ കാണുകയില്ല. പറയുന്നു പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ. പ്രഭ എന്ന് വെച്ചാൽ സൂര്യപ്രകാശം. അതിന്റെ പിൻപോയി കണ്ണെന്ന പോലെ എന്നുവെച്ചാൽ പ്രഭയുടെ സഹായത്തോടുകൂടി കണ്ണ് കാണുന്നത് പോലെ. പ്രഭതന്റെ പിൻപോയി വസ്തുവിൽ പ്രകാശം പതിച്ചിട്ട് കണ്ണു കാണുന്നത് പോലെ, കണ്ണെന്ന പോലെ എന്ന് പറഞ്ഞാൽ കണ്ണു കാണുന്നത് പോലെ. അറിവ് വൃത്തിയുടെ പിറകെ പോയി വൃത്തിക്കൊപ്പം പോയി നിർത്തും, വിഷയത്തെ അറിയും. കാരണം പ്രബന്ധത്തിന്റെ പിൻപോയി കണ്ണെന്ന പോലെ പിന്നീട് അറിവ് കാണുന്നു പൂർവ്വത്തോടെ. പ്രഭയുടെ സഹായത്തോടുകൂടി എങ്ങനെയാണോ വിഷയങ്ങളെ കണ്ണറിയുന്നത് അതുപോലെ വൃത്തിയുടെ സഹായത്തോടുകൂടി അറിവ് വിഷയത്തെ അറിയുന്നു. അറിവ് താനേ കാണുകയില്ല, അറിവ് ഒരിക്കലും താനേ അറിയില്ല. വൃത്തിയുടെ സഹായം കൂടാതെ, പ്രകാശത്തിന്റെ സഹായം കൂടാതെ, ഇന്ദ്രിയാർത്ഥ സന്നികർഷമുണ്ടായി വൃത്തി വിഷയത്തെ വ്യാപിച്ച് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി അറിയുന്നു. കണ്ണറിയുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആരറിയുന്നത്? പ്രമാതാവ്. പ്രമാതാവാണ് അറിയുന്നത്, അറിയുന്നവൻ എന്ന് പറയുന്നത്. ജീവൻ തന്നെ ആ ജീവൻ അറിയുന്നവനായിരിക്കുമ്പോൾ പ്രമാതാവെന്ന് പറയും. അന്ധക്കരണ വിശിഷ്ടമായ ചൈതന്യം, അന്ധക്കരണത്തോടു കൂടിയിരിക്കുന്ന ചൈതന്യം. പ്രതിബിംബസഹിതമായ അന്ധക്കരണത്തോടു കൂടി ചൈതന്യം പറയും. അന്ധക്കരണത്തിൽ പ്രതിബിംബം ഉണ്ടായി, അപ്പോൾ അങ്ങനെയുള്ള പ്രതിബിംബസഹിതമായ അന്ധക്കരണത്തോടു കൂടി പ്രതിബിംബസഹിതമായ അന്ധക്കരണത്തോടു കൂടിയ ചൈതന്യം എന്ന് പറയുമ്പോൾ അതിന് ആഭാസവാദം, ആഭാസം എന്ന് വെച്ചാൽ പ്രതിബിംബം. അന്ധക്കരണത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നു, ആ പ്രതിബിംബത്തോട് കൂടിയിരിക്കുന്ന ചൈതന്യം കാണുന്നു എന്ന് പറയുന്നതാണ് ആഭാസം. ഭാഷ്യത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അല്ല ഘടാവച്ഛിന്ന ആകാശം എന്ന് പറയുമ്പോൾ ഘടം കൊണ്ട് കുടം കൊണ്ട് പരിമിതമായിരിക്കുന്ന ആകാശം, കുടത്തിൻ്റെ അകത്തുള്ള ആകാശം എന്ന് പറയുന്ന പോലെ അന്ധക്കരണം കൊണ്ട് പരിമിതമായിരിക്കുന്ന ചൈതന്യം, അന്ധക്കരണം അവച്ഛേദം അല്ലെങ്കിൽ ഉപാധിയായിരിക്കുന്ന ചൈതന്യം, അതാണ് വിഷയത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ അവച്ഛേദവാദം. അവച്ഛേദവാദത്തിൽ അവച്ഛേദം ആയിരിക്കുന്ന അന്ധക്കരണത്തിൽ പ്രതിബിംബത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ആഭാസവാദത്തിൽ അന്ധക്കരണത്തിൽ പ്രതിബിംബത്തെ സ്വീകരിക്കും. അതാണ് നിങ്ങളുടെ വ്യത്യാസം. രണ്ടായാലും ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന അന്ധക്കരണമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം അത് വിഷയത്തെ കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. അപ്പൊ അതിന് പ്രമാദാവുന്നു. അന്ധക്കരണത്തെ കാണുന്നവനെ എന്തു പറയും? സാക്ഷി എന്ന് പറയും. അന്ധക്കരണത്തിന്റെ സഹായത്തോടുകൂടി വിഷയത്തെ കാണുന്നവനെ പ്രമാദാവുന്നു, എന്നുവെച്ചാൽ ബാഹ്യവിഷയം. ഉള്ളിലുള്ള സ്വതുക്കാദികളെ കാണുന്നവനെ സാക്ഷി എന്ന് പറയും. അന്ധക്കരണത്തെ അറിയുന്നവൻ സാക്ഷി, പക്ഷെ അന്ധക്കരണം വിഷയത്തെ വ്യാപിച്ച് വിഷയത്തെ അറിയുമ്പോൾ അന്ധക്കരണത്തിന്റെ സഹായത്തോടുകൂടി അറിയുന്നവനെ പ്രമാദാവെന്ന് പറയും. അദ്വൈതത്തിലെ പല പല പ്രക്രിയകളിൽ പറയും. ഈ രീതിയിലൊക്കെയാണ് പ്രത്യക്ഷം ഉണ്ടാകുന്നതെന്ന് പഴയ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് അവർ എങ്ങനെ പ്രത്യക്ഷം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഒരു യുക്തിപരമായ വിശദീകരണം കൊടുക്കുന്നു. അതാണ് ഈ പറയുന്നത്. അപ്പൊ വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണുന്നതെന്നുള്ള തർക്കമില്ലാത്ത സംഗതിയാണ്. പിന്നെ മനസ്സിലാണ് അറിവുണ്ടാകുന്നു എന്ന് പറയുന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. കണ്ണും വിഷയവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോഴാണ് വസ്തുക്കളെ കുറിച്ച് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നുള്ള തർക്കമില്ലാത്ത സംഗതികളാണ്. ഇതൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമാണ്. കണ്ണും വിഷയവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നു സന്നികർഷം, അപ്പോൾ അതിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് വെളിച്ചം വേണം, അറിവുണ്ടാകുന്നു മനസ്സിലാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അവിടെ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്, അധികമായി കൂട്ടിച്ചേർക്കുന്നതാണ്. എന്താണ് അങ്ങനെ അറിയുന്നത്? ആര് എന്നുള്ളൊരു ചോദ്യം. ആരറിയുന്നു? അതിനെ പറയുന്നത് പ്രമാദാവ്. അതാരാണ്? ജീവൻ തന്നെ പ്രമാദാവായിരുന്നുകൊണ്ട് അറിയുന്നു. പ്രമാദാവെന്ന് വെച്ചാൽ അറിയുന്നവനെന്നേ ഉള്ളൂ അർത്ഥം. അപ്പൊ പ്രമാദാവായിരിക്കുമ്പോ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഈ പ്രമാദാവായിരിക്കുന്ന പറഞ്ഞത്? അന്ധക്കരണമെന്ന് പറയുന്ന മനസ്സ് എന്ന് പറയുന്നത് ഉപാധിയോടുകൂടിയിരിക്കും പ്രമാദാവാണ്. അതാണ് അദ്വൈതി കൂടുതലായി ചേർത്തത്. പിന്നെ അദ്വൈതിയുടെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണെന്ത്, ഒരു വിശ്വാസമാണ്. അന്ധകരണം ഉള്ളിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകുന്നു, തൈജസമാണ്, വെള്ളം പോലെ അല്ല പ്രകാശം. ഇത് അദ്വൈതിയുടെ ഒരു പഴയ വിശ്വാസമാണ്. അതുകൂടെ കൂട്ടിച്ചേർക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാരണം രണ്ടിന്ദ്രിയങ്ങൾ വിഷയദേശത്ത് പോയിട്ട് വിഷയജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. ഒന്നേതാണ് ചക്ഷുന്ദ്രിയം, മറ്റേതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും പറഞ്ഞിട്ടുള്ളതൊക്കെ പറഞ്ഞു. ശ്രവണേന്ദ്രിയം, കാരണം ഞാൻ പറയുന്നു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ഈ ട്രെയിനിന്റെ ശബ്ദം എവിടെയാ ഉള്ളത്? ട്രെയിനിലാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എന്റെ ശ്രവണേന്ദ്രിയം അവിടെ പോയി, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ശബ്ദം ഞാനങ്ങനെ കേൾക്കും. ട്രെയിനിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദം എവിടെ ഇരിക്കണം? ട്രെയിനിൽ. ഭേരി ശബ്ദവും അയാശബ്ദം. ഭേരിയുടെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ ദൂരെ നിന്നൊരാള് പെരുമ്പറ കൊട്ടുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ എന്താണ് എന്റെ ഈ ശ്രവണേന്ദ്രിയൻ നേരെ എവിടെ പോയി? ഭേരി പോയി അതിന് ഗ്രഹിച്ചു എന്ന് പറയുന്ന വലിയ മണ്ടന്മാരാണ് ഈ അദ്വൈതി. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ശബ്ദം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് വായുവിലൂടെ സഞ്ചരിച്ച്? തർക്കീയന്മാര് പറയുന്ന ശരി, അവരെന്താ പറയുന്നത്? ശബ്ദം ബീജീതരംഗന്യായേന വായുവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കർണകുടത്തിൽ വന്നിട്ട്, അവരധികളും മികച്ചവരാണ് ഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചക്ഷുരിന്ദ്രി അല്ല, ശ്രവണേന്ദ്രിയ എന്ന് പറഞ്ഞാൽ കർണശുഷ്കുല്യവച്ഛിന്നം അപ്പ, ഇത് കാണുന്ന ചെവിക്കുള്ളിലുള്ള ആകാശമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതവരുടെ അഭിപ്രായം. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്താണ്? ശബ്ദം തരംഗരൂപത്തിൽ സഞ്ചരിച്ച് നമ്മുടെ ചെവിയിൽ എത്തിച്ചേരുന്നു, അല്ലാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഇന്ദ്രിയം ഇറങ്ങി അവിടെ പോവുകയല്ല. അപ്പൊ അതിന് തർക്കീയന്മാരാണ് മികച്ചവർ. അദ്വൈതമുള്ളവർ ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ, ഏത്? ചക്ഷുരേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും വിഷയത്തെ പ്രാപിച്ചിട്ട് വിഷയത്തെ ഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോ ശ്രവണേന്ദ്രിയ അവിടെ പോകണമെങ്കിൽ എന്ത് വേണ്ടി വരും? അന്ധകരണ വൃത്തിയും അവിടെ പോകണം, ഈ ഇന്ദ്രിയത്തോടെ പോകണം. ശ്രവണേന്ദ്രിയ അവിടെ പോകണം, അന്ധകരണ വൃത്തിയും പോകണം. എത്ര ദൂരെ ആയാലും ഇടിവെട്ടുന്നു ആകാശത്ത്, ഇവിടുന്നു ആകാശത്തിൽ ഇടിവെട്ടുന്നു, ആകാശത്തിൽ ഇടിവെട്ട് ശബ്ദമാണ് ഞാൻ കേൾക്കുന്നു. അപ്പോ ശ്രവണേന്ദ്രിയും ആകാശത്തിൽ ആ ഇടിവെട്ടുന്ന സ്ഥലത്ത് പോയി അനുഗ്രഹിക്കുന്നു. അതുപോലെ ആകാശത്തിൽ സൂര്യനെ കാണുന്നു, ആകാശത്തിൽ ചന്ദ്രനെ കാണുന്നു എന്ന് പറയുമ്പോൾ മറ്റേന്ദ്രിയങ്ങളാണ്. ത്വകേന്ദ്രിയാണെങ്കിലോ ത്വക്കിൽ സ്പർശിക്കുന്നു, ഗോളകം ത്വക്ക് അത് സ്പർശിക്കുന്ന ചൂടിനെ ഗ്രഹിക്കുന്നു. വിഷയദേശത്ത് പോകാൻ പറ്റില്ല. സൂര്യന്റെ തേജസ് ത്വകേന്ദ്രിയത്തിൽ പതിക്കുമ്പോൾ ആ ചൂട് ഞാൻ അറിയും. രസനേന്ദ്രിയോ രസഗുള നാക്കുമായിട്ട്, നാക്കാണ് ഗോളകം, അതിൽ സംയോഗം വരുമ്പോൾ അതിലിരിക്കുന്ന ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു. എല്ലാ രസത്തിനും ദൂര രസങ്ങളോ വെച്ച് അവിടെ പോയി രസിക്കാൻ പറ്റില്ല. ഘ്രാണേന്ദ്രിയാണെങ്കിലോ ദൂരെയുള്ള ഗന്ധം വായു ആനീത രേണുക്കൾ പരാഗ രേണുക്കൾ വായു കൊണ്ടുവരുന്ന രേണുക്കൾ ഈ മുഖിലൊന്ന് തട്ടുമ്പോൾ എന്തുവരുന്നു, ഇവിടെ ഇരിക്കുന്ന ഇന്ദ്രിയ അതിനെ ഗ്രഹിക്കുന്നു. അപ്പൊ അതൊക്കെ ശരിയാണ്, ദൂരെ ഇരിക്കുന്ന ഗന്ധം നമ്മുടെ മുഖിലൊന്ന് തട്ടുന്നു അപ്പൊ ഗ്രഹിക്കുന്നു. പിന്നെ ഇന്ദ്രിയോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന് വ്യത്യാസമുണ്ട് ഇന്ന് മനസ്സിലാക്കുന്ന എന്താണ്. ഇവിടെ ഒന്ന് പുഷ്പ എന്ത് ചെയ്യുന്നു, പുഷ്പപരാഗങ്ങൾ ഇവിടെ വന്ന് തട്ടുമ്പോ ഇവിടെയുള്ള കോശങ്ങളുണ്ട്, ഈ കോശങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ സെൻസ് ചെയ്യുന്നു. സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു മെസ്സേജ് ഇവിടേക്ക് അയക്കുന്നു ബ്രെയിനിലേക്ക്. അങ്ങനെയാണ് സുഗന്ധം ദുർഗന്ധം എന്ന് പറയുന്നത്. അല്ല പ്രത്യേകിച്ച് അവർ പറയുന്ന പോലെ ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു സാധനമൊന്നും അവിടെ ഇരിക്കില്ല. രസനേന്ദ്രിയത്തിനും അങ്ങനെ തന്നെ, ഒരുപറ്റം കോശങ്ങളുണ്ട് അവിടെ. ഇത് വരുമ്പോൾ അവിടെ പല രാസപ്രവർത്തനങ്ങളും നടക്കും, എന്നിട്ട് മെസ്സേജുകൾ പോയി ബ്രെയിനിലേക്ക് പലതരത്തിലുള്ള. ആ മെസ്സേജുകൾ കൈമാറി അവിടെ ചെല്ലുമ്പോൾ അവിടെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് സുഗന്ധമാണ് ദുർഗന്ധമാണ് മധുരമാണ് കയ്പാണെന്നൊക്കെ അവിടെയാണ് ബോധം ഉണ്ടാവുന്നത്. കണ്ണിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഒരുപാട് വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ, പ്രകാശത്തിന്റെ വസ്തുവിന്റെ ഇമേജ് പതിയുന്നത് മുതൽ ബേണിലെത്തുന്നതിലുള്ള എന്തെല്ലാം ഇന്നുവരെ മനുഷ്യന് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ബ്രെയിനിൽ ചെന്നിട്ട് ഇത് ചുവപ്പാണ് പച്ചയാണെന്ന് കാണുന്നത്. കാരണം കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ടാണ് ഈ കണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ എന്തെല്ലാം മാറ്റങ്ങളാണ് അത് ഇന്ന് വന്നിരിക്കുന്നത്. അതൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ മനുഷ്യന് ഇനിയും വർഷങ്ങൾ വേണ്ടി വരും പൂർണ്ണമായും മനസ്സിലാക്കണം. അത്തരം സങ്കീർണമായ രാസപ്രവർത്തനങ്ങൾ മറ്റൊക്കെ കൊണ്ടാണ് നമുക്ക് ഇതിന്റെയൊക്കെ ബോധം ഉണ്ടാകുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇരിക്കുന്നില്ല. അത് എന്താണ്, മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്നിറങ്ങി എങ്ങും പോകുന്നില്ല, അതൊന്നും ഇന്ന് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇന്നത്തെ ശാസ്ത്രമൊന്നും അംഗീകരിക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്നു സൂക്ഷ്മ ശരീരത്തിനോടൊപ്പം, അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയവരുടെ കഥകളൊക്കെ ഒരുപാട് വായിക്കാം. അതെല്ലാം ബ്രെയിനിന്റെ പല പ്രവർത്തനങ്ങളും അത് ഉണ്ടാകുന്ന ഹലൂസിനേഷൻസ് ഈ ഭ്രാന്തികളും എന്നൊക്കെയാണെന്ന് പറയും ഇന്നത്തെ സയൻസ് പറയുന്നത്. പഴയകാലത്ത് ഇങ്ങനെയല്ല, ഇറങ്ങിപ്പോയിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് എല്ലാം കൂടെ ഇറങ്ങി മറ്റൊരു ശരീരം അന്വേഷിച്ച് യാത്ര ചെയ്യുന്നു എന്നാണ്. ഇന്നങ്ങനെ വിശ്വസിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ഇല്ല. തെളിവില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാം, അത് അവരവരുടെ ഇഷ്ടം. ഒരാളിങ്ങനെ വിശ്വസിക്കണമെന്ന് വേറൊരാൾക്ക് പറയാൻ അവകാശമൊന്നുമില്ല. ഇപ്പൊ ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ദേശത്ത് പോയി ഗ്രഹിക്കുന്നു, ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ തന്റെ ദേശത്ത് ഇന്ദ്രിയം ഇരിക്കുന്ന ദേശത്ത് വിഷയം വന്നാൽ ഗ്രഹിക്കും. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് പഴയ സാങ്ക്യ സിദ്ധാന്തം അനുസരിച്ച് അതൊരു ഭൗതിക പദാർത്ഥമാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ടാണ് അത് പുറത്തിറങ്ങിപ്പോകുമെന്നും മറ്റും പറയുന്നത്. ഇന്നങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ എന്ന് പറഞ്ഞ ഒന്നിനെ സ്വീകരിക്കുന്നില്ല. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ മനസ്സ് അങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നു. മനസ്സെന്ന് പറയുന്ന നമ്മുടെ ബോധം, കോൺഷ്യസ്നസ്, അവയർനെസ് എന്നൊക്കെ പറയുന്നു. അത് എന്താണ്, മാറ്ററിൽ നിന്നും ഭിന്നമായൊരു സാധനം, മാറ്ററിന്റേതായ സ്വഭാവം ഇല്ലാത്ത ഒരു ഒന്ന് എന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റും. കൂടുതലൊന്നും മനുഷ്യനെ അറിയില്ല. അത് എന്തായാലും അത് ഒരു പറയുന്നത് പോലെ ഒരു ഭൗതികമല്ല. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവാൻ ഒന്നും അതിന് കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത് വ്യാപകമായി പ്രവർത്തിക്കും, ബ്രെയിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഇത്രയും അറിയാവൂ. പഴയ കാലത്ത് പ്രത്യക്ഷം ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഗ്രഹിച്ചത്. കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിൽ അന്ധനും താനുള്ളിൽ മേവും അറിയുന്നു രാഗയാതെ. ഇഹ കണ്ണ് തുറക്കിൽ കാണുന്നു, അതിന് തർക്കമുള്ള കാര്യമല്ല. കണ്ണടച്ചു വെച്ചാൽ ആർക്കും കാണാൻ കഴിയില്ല, കണ്ണ് തുറന്നാൽ കാണും. അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തുറക്കിൽ അടക്കിൽ അന്ധൻ താനുള്ളിൽ മേവും അറിവിങ് വരാകിയാതെ. താനുള്ളിൽ മേവും അറിവ് ഇങ് വരാകിയാലെ അടക്കിൽ അന്ധൻ, കണ്ണെന്ന് അവിടെയും ചേർക്കും. കണ്ണടക്കിൽ തന്റെ ഉള്ളിലിരിക്കുന്ന അറിവ്, അത് പറയുന്ന നേരത്തെ പറഞ്ഞ വൃത്തിയാണ്. അതിങ് വരാകിയാലെ എന്ന് വെച്ചാൽ പുറത്ത് വിഷയദേശത്ത് വരാത്ത കൊണ്ട്, വൃത്തി വിഷയദേശത്ത് വരാത്ത കൊണ്ട് അടക്കിൽ അന്ധൻ, കണ്ണടച്ചു കഴിഞ്ഞാൽ അന്ധനായി പോകുന്നു. എന്തുകൊണ്ട്? കണ്ണ് തുറന്നാലേ എന്ത് ഒരു ഇന്ദ്രിയവും അർത്ഥവും തമ്മിലുള്ള സന്നിവേഷം ഉണ്ടാകും, വെളിച്ചമുണ്ടെങ്കിൽ. ആ സന്നിവേഷം ഉണ്ടായാലേ എന്ത് ഒരു ഉള്ളിലിരിക്കുന്ന വൃത്തി പുറത്തു വരത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. താനുള്ളിൽ വേറും അടയ്ക്കിൽ, കണ്ണ് അവിടെയും ചേർക്കാം, കണ്ണടയ്ക്കിൽ താനുള്ളിൽ മേവും അറിവിങ്ങി വരാകിയാലേ അന്ധൻ. അവിടെ ഇങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല, അവിടെ ചേരണമെന്നേ ഉള്ളു. താനുള്ളിൽ മേവും അറിവ് ഇങ്ങി വരാകിയാലേ അടയ്ക്കിൽ, കണ്ണടയ്ക്കിൽ അന്ധൻ. അങ്ങനെയൊക്കെ പറയാം. കണ്ണടക്കുകയാണെങ്കിൽ താനുള്ളിൽ എന്ന് വെച്ചാൽ തന്റെ ഉള്ളിൽ, മേവുന്നാന്നൊന്ന് വസിക്കുന്ന ഇരിക്കുന്ന അറിവ് എന്ന് വെച്ചാൽ ഇവിടെ അന്ധക്കരണ വൃത്തി. വൃത്തി എന്ന് പറയുമ്പോൾ ആഭാസത്തോടുകൂടിയ അന്ധക്കരണ വൃത്തി, പ്രതിബിംബത്തോടുകൂടിയ അന്ധക്കരണ വൃത്തി. ഇങ് വരായിയാലെ, വിഷയദേശത്ത് വരാത്തത് കൊണ്ട് അന്ധൻ, ഒന്നും കാണുന്നു. കൃത്യമായും ആ പഴയ പ്രക്രിയയാണ് പറഞ്ഞത്, അദ്വൈതത്തിന്റെ പ്രക്രിയ. അപ്പൊ അദ്വൈതത്തിന്റെ പ്രക്രിയയാണ് ഗുരു എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ബുക്കില് നോക്കി അതിനെഴുതിയിരിക്കുകയാണ്, ആധുനികമായ എല്ലാ സയൻസും യോജിപ്പിക്കത്തക്ക രീതിയിലാണ് ഗുരു എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ വെറും പൊക്കലാണ്. കാരണം ആധുനിക സയൻസിന്റെ വിഷയം എന്ന് പറയുന്നത് വളരെ വളരെ വളരെ വിപുലമാണ്. ഒരു മനുഷ്യനും അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ലോകത്ത്. ആധുനിക സയൻസ് മുഴുവനാകെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ അതിന് ഒരു ചെറിയ ഒരു ബ്രാഞ്ച്, അതിനുള്ള കുറച്ച് ഭാഗങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും വിപുലമാണ്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗുരു ഈ പറയുന്ന പദ്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്നൊക്കെ തള്ളിവിടുക എന്ന് പറയുന്നത്. സ്തുതിപ്രിയരായ ആൾക്കാർ അങ്ങനെ പറയും, എന്നുള്ള എല്ലാവരും കാര്യമില്ല. ഗുരു എഴുതിയിരിക്കുന്ന ഇവിടെ സാമ്പ്രദായികമായിട്ടുള്ള അദ്വൈതത്തിന്റെ പ്രക്രിയയാണ് എഴുതിയിരിക്കുന്നത്. അത് അദ്വൈതത്തിന് എന്താണെന്ന് കുറച്ചൊക്കെ വായിക്കുന്നവർക്കേ അത് മനസ്സിലാവുക, അല്ലാത്തവർക്ക് എഴുതിയിരിക്കുന്ന എന്തെന്ന് പോലും മനസ്സിലാവും. പലരും ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാകാം. ഇത് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അതുകൊണ്ടാണ് അതൊക്കെ എഴുതിവെക്കുന്നത്. എന്തോ വലിയ സയൻസാണ് എഴുതിവെക്കുന്നത്. ഇതൊന്നും സയൻസ് അംഗീകരിക്കുന്ന കാര്യമേ അല്ല. പിന്നെ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതിയാൽ തന്നെ ഗുരു ജീവിച്ചിരുന്ന കാലത്തിൽ സയൻസിൽ എഴുതാൻ പറ്റും? ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ആണ് ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ഉണ്ടായത്, ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്തേന്ന്. പക്ഷെ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് പോയി പഠിച്ചാലേ പറ്റൂ. അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിന് ഇവിടെ പോയി പഠിക്കാം. ഗുരു പറഞ്ഞിരിക്കുന്ന പോലും നമ്മുടെ ദർശനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവും അത് തന്നെ പറഞ്ഞിരിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തം അനുഭവമായി ചേർത്ത് വെച്ച് അവനോട് തട്ടിച്ച് മനസ്സിലാക്കും. അതിനുള്ള എന്താണ് സൂക്ഷ്മമായ അപഗ്രഥന ശേഷിയും നിരീക്ഷണ ശേഷിയൊക്കെ സാധാരണക്കാർക്കില്ലാത്തത് ഗുരുവിനുണ്ടായിരുന്നു. അത് ആണ് ഗുരുവിന്റെ സവിശേഷത. അല്ലാതെ എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേജ് കയറുമ്പോൾ പ്രസംഗിച്ചോളൂ, കുഴപ്പമൊന്നും. എല്ലാ സയൻസും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. ആൾക്കാരെ വെറുതെ എന്താണ് നിളക്കാൻ വേണ്ടിട്ട് അതൊക്കെ പോകാം. ആധുനിക സയൻസിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റേജ് എന്ന് പറയും. ഇന്ന് ഞാൻ രാവിലെ വായിച്ചോളൂ. അത് എടുത്ത് ഞാൻ നോക്കി ആഴ്ച ഒന്നിച്ചാ ഒരു ബുക്ക് എടുത്ത് വെറുതെ ഇങ്ങനെ നോക്കി കണ്ട ഇതാണ് ആധുനിക സയൻസിന്റെ എല്ലാ കാര്യങ്ങളും സമ്മതമായ എന്ന രീതിയിൽ അങ്ങനെയൊന്നും പറയുന്ന ഒരിക്കലും ശരിയല്ല. ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പറയും ആൾക്കാർ വെറുതെ അങ്ങ് പുകഴ്ത്താൻ വേണ്ടി. അതില്ലാതെ തന്നെ ഗുരുവിന് ഒരുപാട് മഹത്വം ഉണ്ടല്ലോ. ഈ കള്ളം പറഞ്ഞെങ്ങനെ മഹത്വപ്പെടുത്തും? ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ് ശരിയായി ഗുരുവിന്റെ മഹത്വം എന്നുള്ളത് ആൾക്കാർ അറിയാതെ പോകും. അങ്ങനെയൊരു ദോഷം കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയാൽ എന്താണ് ഗുരുവിന്റെ ശരിയായ മഹത്വം? ഗുരുവിന്റെ ചിന്ത എന്തായിരുന്നു? ഗുരുവിന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു? ഗുരുവിനെ മഹത്വപ്പെടുത്തുന്ന എന്തൊക്കെ വാസ്തവമായ കാര്യങ്ങളാണ്? ഇതൊക്കെ ജനങ്ങൾ അറിയാതെ പോകും. ഇതൊക്കെ പഴയ വേദാന്ത ചിന്തകൾ ഗുരു മനസ്സിലാക്കിയത് അന്ന് എഴുതി പകർത്തി വെച്ച് എന്നേ ഇതിനർത്ഥമാണ്. അത് പല കാര്യങ്ങളും ഇന്നത്തെ ശാസ്ത്രം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെയുള്ള കാര്യം പ്രത്യക്ഷം അങ്ങനെ ഉണ്ടാകുന്നു. ഇന്നത്തെ ശാസ്ത്രം, നാളത്തെ ശാസ്ത്രം എന്തെന്ന് നമുക്കറിയില്ല. ശാസ്ത്രം ഇന്നത്തെ സയൻസ് അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ ഗുരു എന്തിനു എഴുതിയെന്ന് വെച്ചാൽ, ഗുരു എഴുതിയത് എന്താണ്? പാരമ്പര്യമായ സാമ്പ്രദായികമായ അദ്വൈതമാണ് എഴുതിയത്. അദ്വൈതത്തിൽ ഗുരു എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതില്ലെങ്കിൽ പിന്നെ ഗുരുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗുരു അദ്വൈതം എഴുതി, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഗുരു അല്ലാതെ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ഒന്നും ബുക്ക് എഴുതുകയല്ല ചെയ്തു. അതുകൊണ്ട് ഇത് ഗുരുവിന്റെ ഒരു ന്യൂനതയായിട്ട് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗുരു എഴുതിയത് അദ്വൈതത്തെയാണ്. അതിലിങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ പറയുന്നത് ഗുരു പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ അതാണ്. അതുകൊണ്ട് അത് എഴുതിയിരിക്കുന്നു. പിന്നെ ആൾക്കാരുടെ ധാരണ ഇതാണ്, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഗുരുവിനെന്തോ ന്യൂനത പോലെ. അതിപ്പോ സയൻസ് പഠിച്ചെന്ന് വിചാരിച്ച ആൾക്കാർക്ക് ഇങ്ങനെന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷത്തില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മഹത്വപ്പെടുത്താൻ, ഇത് അറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മഹത്വമുണ്ട്. ഇത് എത്രയോ പേര് സയൻസിൽ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കുന്നു, അവരൊക്കെ മഹാത്മാക്കളാണ്. ഇത്തരം അറിവുകൾ വെച്ചുകൊണ്ടല്ല ഒരാളുടെ മഹത്വത്തെ നിർണയിക്കുന്നത്. അതുമായിട്ട് എന്തോന്നുമില്ല. ആ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലത്. ഗുരുവിന്റെ മഹത്വത്തെ നിർണയിക്കുന്നത് പ്രധാനമായിട്ടും ഗുരുവിന്റെ പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനങ്ങളാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. അതിലൂടെയാണ് ഗുരുവിനെ മനസ്സിലാക്കേണ്ടത്. ഗുരു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും, അതാണ് മനസ്സിലാക്കുന്നത്. ജ്ഞാനം പുറത്ത് തനിയെ വരികില്ല, വരുന്നതിന് കണ്ണു വേണം. കണ്ണിന് കാന്തി പോലെ ജ്ഞാനം പുറത്ത് തനിയെ വരില്ല എന്ന് വെച്ചാൽ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം വൃത്തി അത് പുറത്ത് തനിയെ വരത്തില്ല എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ചാക്ഷുഷ പ്രത്യക്ഷം, കണ്ടുകൊണ്ടൊരു വസ്തുവിനെ പ്രത്യക്ഷമാക്കുമ്പോൾ ജ്ഞാനം പുറത്ത് തനിയെ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന അന്ധകരണം പുറത്ത് വരുന്നു എന്നുള്ള വിശ്വാസത്തിലായി എഴുതിയിരിക്കുന്നു. പഴയ അദ്വൈത സിദ്ധാന്തം വരുന്നതിന് കണ്ണു വേണം, ജ്ഞാനം പുറത്തു വരുന്നതിന് എന്ത് വേണം, നമുക്ക് കണ്ണു വേണം. കണ്ണിലൂടെ അതിന് പുറത്തു വരാൻ പറ്റും. ശ്രവണേന്ദ്രിയത്തിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, അത് പോട്ടെ. പക്ഷെ കണ്ണിന്റെ കാര്യത്തിൽ ഇത് പറഞ്ഞേ പറ്റും. എന്താണോ കണ്ണുകൊണ്ട് കാണുമ്പോ ഉള്ളിലിരിക്കുന്ന ഞാൻ എവിടെ വരുന്നു, പുറത്ത് വരുന്നു. വൃത്തി വരുന്നതിന് കണ്ണു വേണം, ഞാനും പുറത്ത് വരുന്നതിന് കണ്ണു വേണം. ഏതുപോലെ കണ്ണിന് കാന്തി പോലെ, പ്രകാശം പോലെ കണ്ണിന് പുറത്തു വരുന്നതിന്, അതായത് വിഷയവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നതിന് പ്രകാശം വേണം. പ്രകാശമില്ലെങ്കിൽ കണ്ണെങ്ങനെ വിഷയത്തെ ഗ്രഹിക്കും. അതാണ് കണ്ണിന് കാന്തി പോലെ. കണ്ണിന് കാന്തി പോലെ എന്ന് പറയുന്ന ഒരു ഉപമം പറഞ്ഞിരിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണോ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തിന് പുറത്തു വരുന്ന കണ്ണ്, പുറത്തു വരുന്നതിന് കണ്ണ് വേണ്ടത്, അതുപോലെ കണ്ണിന് വിഷയങ്ങളെ കാണുന്നതിന് വിഷയത്തിൽ പ്രകാശം വേണം. വിഷയത്തിൽ പ്രകാശം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം പ്രകാശം, പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി കണ്ണും വിഷയമായിട്ട് സന്നിവേശം. അപ്പോ എന്ത് ചെയ്യുന്നു, കണ്ണിലൂടെ ജ്ഞാനം പുറത്തു വരുന്നു. കണ്ണില്ലെങ്കിൽ പുറത്തു വരത്തില്ല. അപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന്റെ കൃതികളൊക്കെ തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ചു ഭാഗം വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗുരുവിന്റെ കൃതികൾ സ്വയം തിരുത്തിയിട്ടുണ്ട്. ഓരോരു സമയം തിരുത്തുന്ന എന്തെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും, ആരെങ്കിലും എഴുതിയെടുത്തുകൊണ്ട് പോകും. പോയി പല കൈ ഇത് കൈമറിയുമ്പോഴത്തേക്കും മാറ്റങ്ങൾ വരും, വീണ്ടും ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവരും, ഗുരു അതിൽ തിരുത്തി കൊടുക്കും. അങ്ങനെയാണ് തിരുത്ത് വരുന്നു. ആൾക്കാർ എഴുതിയെടുത്ത് കൊണ്ടുപോവേണ്ടത്, അപ്പോ പിൽക്കാലത്ത് ഇത് പ്രിന്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് പദ്യങ്ങളൊക്കെ. അതുകൊണ്ടിത് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഇത് ആദ്യം വരേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് പ്രത്യക്ഷം ഉണ്ടാവും, ഇതാണ് ഈ അദ്വൈത ഗ്രന്ഥങ്ങളിലേക്ക് ഇതാണ് ആദ്യം വരുന്നത്, അവസാനം വരുന്ന ഒരു വിഷയമാണ് പ്രത്യക്ഷം. ഞാനും എങ്ങനെ ഉണ്ടാവും, എല്ലായിടത്തും ആദ്യം ചർച്ച ചെയ്യുന്നത് വേദാന്ത പരിഭാഷയിലൊക്കെ തന്നെ ആദ്യം വരുന്നത് പ്രത്യക്ഷ പരിചയമാണ്. പിന്നെ അനുമാന ഉപമാന ശബ്ദം അങ്ങനെ പോവുകയാണ്. പക്ഷെ ആദ്യം വരേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവസാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ കാലക്രമേണ കൊണ്ട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് സംഭവിച്ചാണ്. പലരും കൈ എഴുതിയെടുക്കുകയും തിരുത്തിയൊക്കെ ചെയ്ത് അങ്ങനെ വന്നു. അല്ലെങ്കിൽ ഇതിവിടെ വന്നിട്ട് ഇത് ഒരു അപൂർണമായി അവസാനിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് തന്നെ എന്തെല്ലാം പറയാനും, കണ്ണിന്റെ കാര്യം പറഞ്ഞുള്ളൂ, പ്രത്യക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ ബാക്കി ഇന്ദ്രിയങ്ങളുടെ കാര്യം കിടക്കുന്നു. അപ്പോ കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? പിന്നെ എഴുതിയിരിക്കുന്നത് 87-97 ഇടയിൽ രചിച്ചത്. ഇതൊക്കെ ഒരു ഊഹമാണ്, കൃത്യമായി എന്താ അങ്ങനെ പറയാൻ പറ്റില്ല. '88 അരിപ്പുറം പ്രതിഷ്ഠ, അതിനു മുമ്പേ ഇത് എഴുതിയോ? കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യകാലത്ത്. അതൊന്നും കൃത്യമായി അറിയാൻ പറ്റില്ല. എന്തായാലും വേദാന്തത്തിൽ ഏറ്റവും അദ്വൈതത്തിൽ പ്രധാനമായ സിദ്ധാന്തങ്ങളെല്ലാം ഇനി സംഗ്രഹിച്ചിട്ടുണ്ട്. ഒരാൾക്ക് അദ്വൈതം മനസ്സിലാക്കുന്ന അദ്വൈതത്തിന്റെ സാരം മനസ്സിലാക്കുന്നതിന് വളരെ പ്രയോജനപ്രദമായ ഒരു കൃതിയാണ്. അങ്ങനെ അത് ഉദ്ദേശിച്ചായിരിക്കും ഒരു വിഷയം എഴുതിയത്. ആ സിദ്ധാന്ത ഭാഗം സാറിന് അദ്വൈതത്തിലെ പ്രകരണ ഗ്രന്ഥങ്ങൾ പോലെ ആ സിദ്ധാന്തത്തെ മാത്രം എടുത്ത് പറയുക, ബാക്കി വാദപ്രതിവാദങ്ങളിലേക്കൊന്നും പോകാതെ. അങ്ങനെ ആ സിദ്ധാന്ത ഭാഗത്തെ വളരെ ലളിതമായി വ്യക്തമായി പറയുന്ന ഒരു കൃതിയാണ് അദ്വൈത ജീവിത എന്ന് പറയാം. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്തു വരുന്ന ഏതാണ്? അടുത്ത ദർശനമാലയിലേക്ക് പോകും. മലയാളം കഴിഞ്ഞൊരു സംസ്കൃതമായിക്കോട്ടെ.